ലട്ട് നകാരഹ നിരൂപിതഹ അനന്തരം ലിട്ട് വക്ഷ്യതി. പരോക്ഷേ ലിട്ട് ഭൂത അനദ്യതന പരോക്ഷാർത്ഥ വൃത്തേ ധാതോർ ലിട്ട് സ്യാത്. ഭൂത അനദ്യതന പരോക്ഷാർത്ഥ വൃത്തേ ധാതോർ പ്രവിശേഷണത്രയം ധാത്വർത്ഥസ്യൈവ. ധാത്വർത്ഥം ഭവതി ക്രിയാ, തഹ ധാത്വർത്ഥ രൂപ ക്രിയായാഹ വിശേഷണം ഭവതി ഭൂതം അനദ്യതനം പരോക്ഷം ച. ഭൂതാർത്ഥേ ഭവതി ലട്ട് ലിട്ട്. വർത്തമാനേ ലിട്ട് ഭവതി ലിട്ട് ഭൂതാർത്ഥേ ഭവതി. ഇവം അനദ്യതനാർത്ഥേ ഭവതി. അനദ്യതനം വ്യത്യസ്യ അദ്യതന ഭിന്നകാലം ഇത്യർത്ഥ. അദ്യതന ഭിന്നം ഭവതി അനദ്യതനം. അതീതരാത്രേ അന്ത്യയാമാത് ആരഭ്യ ആഗാമി രാത്രേ ആദ്യയാമ പര്യന്തം ഭവതി അദ്യതനം. ഈ കഴിഞ്ഞ രാത്രിയുടെ അവസാന യാമത്തിൽ നിന്ന് തുടങ്ങി ഇനി വരാൻ പോകുന്ന രാത്രിയുടെ ആദ്യയാമം വരെയുള്ള സമയം അദ്ധ്യതനം. അതിൽ നിന്ന് ഭിന്നമായത് അനദ്യതനം. അപ്പോൾ അനദ്യതനം ഭൂതഞ്ച ഭാവിച ഭവതി. അത്ര ഭൂത അനദ്യതനം ഗ്രാഹ്യം. അദ്ധ്യതനത്തിന് വേറെയും വ്യാഖ്യാനമുണ്ട്. കഴിഞ്ഞ രാത്രി 12 മണി മുതൽ വരാൻ പോകുന്ന രാത്രി 12 മണി വരെ അദ്ധ്യതനം. അനുമ്പം പിമ്പുള്ളത് അനദ്യതനം. ഇവിടെ അനദ്യതന ഭൂതത്തെ എടുക്കും. ഭൂതകാലത്തിൽ അത് അദ്ധ്യതനമായിരിക്കാൻ പാടില്ല. അദ്ധ്യതനെ അഭി ഭൂതകാല വർത്തത. ഞാനിപ്പോൾ പറയണം ഇന്ന് രാവിലെ എന്ന് പറഞ്ഞാൽ അത് ഭൂതമാണ്, പക്ഷെ അദ്ധ്യതനമാണ്. അങ്ങനെ എടുക്കാൻ പാടില്ല. ഭൂതമായിരിക്കണം, അനദ്ധ്യതനുമായിരിക്കണം. ഒന്നുകൂടെ പറയുന്നു പരോക്ഷാർത്ഥം. പരോക്ഷത്വം ഇന്ദ്രിയ അഗോചരത്വം. ഇന്ദ്രിയ വിഷയമായിരിക്കാൻ പാടില്ല. ദശരഥോ നാമ രാജ ബഭൂവ, നമ്മുടെ ഇന്ദ്രിയ വിഷയമല്ല. അങ്ങനെയുള്ള സ്ഥലത്താണ് ലിട്ട് പ്രയോഗിക്കുന്നത്. ഭൂതം അനദ്യതനം പരോക്ഷം. പരോക്ഷം വ്യത്യസ്യ ഇന്ദ്രിയ അവിഷയത്വം ഇത്യർത്ഥ. എന്നുവെച്ചാൽ നമ്മൾ കാണാത്ത കാര്യങ്ങൾ പറയുന്നതിന് ഭൂതകാലത്തിൽ പറയുന്നു. അത് ഇന്നലത്തെ ഇന്നത്തെ കാര്യമില്ല. കാര്യങ്ങൾ പറയുന്നതിനാണ് എന്തുപയോഗിക്കുന്നത്? ലിട്ട്. പൊതുവെ ലിട്ട് ഉപയോഗിക്കുന്നു പഴയ കാര്യങ്ങൾ പറയുന്നു. അതിന് അപവാദമായിട്ട് വരും, അത് വേറെ കാര്യം. പരോക്ഷ ശബ്ദസ്യ സിദ്ധി അവ്യയഭാവപ്രകരണേ വിചാരിത പരോക്ഷ ശബ്ദം കഥം സിദ്ധ്യതി സ്മരസി പരതി പര സം അക്ഷണ പ്രതിപര സമാനഭ്യോ അക്ഷണ അവിഭാവേ ശരത് പ്രവൃത്തിഭ്യസ്മിൻ സൂത്രേ അത്ര ശരത് പ്രവൃത്തിഭ്യ ശരദാദി ഗണസൂത്രം ഭവതി തത്ര ഏകം ഗണസൂത്രം വർത്തതെ പ്രതിപര സമാനഭ്യോ അക്ഷണ അത്ര പ്രതി പ്രത്യക്ഷം പരോക്ഷം സമക്ഷം അന്വക്ഷം ഇത്യാദീനി രൂപാണി തത്ര അനേന ഗണവാർത്തികേന നിരൂപിതാനി അത്ര പരശബ്ദാ അക്ഷിശബ്ദേ പരേ അവ്യയം യുക്തി സംയോഗ സമൃദ്ധി സൂത്രേണ സമാസം പശ്ചാത് അനുപൂർവേ യോഗദ്യർ സൂത്രേണ സമാസകൃത പരശബ്ദസ്യ അനവ്യയത്വേ അപി പ്രതിപരസമനുഭ്യോ അശ്നഃ ഇത്യസ്മിൻ സൂത്രേ ഗണസൂത്രേ പരശബ്ദസ്യ ഗ്രഹണാത് അത്ര പരശബ്ദേന അക്ഷിശബ്ദസ്യ സമാസകൃതഃ അനേന സമാസാന്തട്ടച് അഭികൃതഃ നസ്തദ്ദിതേ ടീലോപഃ അക്ഷണപരം ഇതി വിഗ്രഹ പര അക്ഷ ഇത്യത്ര ഉക്തം പരോക്ഷേ ലിട് ഇത്യത്ര നിപാതനാത് പരശബ്ദസ്യ പരോഭാവേ സമാസാന്തത്വാത് ടിലോപഃ പര അക്ഷ ഇതി സ്ഥിതേ അത്ര ഉക്തം പരോക്ഷേ ലിട് ഇത്യത്ര നിപാതനാത് പരോഭവൈ അതഃ പരോക്ഷ ഇതി സ്ഥിതി അത്ര ഉക്തം അക്ഷശബ്ദഃ വൃത്തിവിഷയേ ഇന്ദ്രിയവാചി ഇതി അക്ഷശബ്ദസ്യ അസ്മിൻ വൃത്തവും സമാസവൃത്തവും അക്ഷശബ്ദസ്യ ഇന്ദ്രിയം ഇത്യർത്ഥ നത് ചക്ഷുരിതി അത പരോക്ഷമിത്യസ്യ സർവ ഇന്ദ്രിയ അഗോചരത്വം ഇത്യർത്ഥ അതായത് പരോക്ഷം എന്ന് പറയുന്നിടത്ത് അക്ഷിശബ്ദത്തിന്റെ അർത്ഥം ചക്ഷുരേന്ദ്രിയൊന്നല്ല ഇന്ദ്രിയമൊന്നാണ് അതുകൊണ്ട് പരോക്ഷം എന്ന് പറഞ്ഞാൽ എന്താണോ സർവ ഇന്ദ്രിയ അഗോചരത്വം അവിഷയത്വം എന്നാണ് ഇതെല്ലാം അവിടെ പറഞ്ഞാണ് അങ്ങനെ പരോക്ഷ ശബ്ദ ശ്രദ്ധിക്കാം അഷ്ണഹ പരം ഇന്ദ്രിയ വിഷയം പരസ്യക്ഷേ പരോഭാവ പരോക്ഷേ ലടിദൃശ്യത അത് വേറൊരു തരത്തിൽ പറയുന്നു. പരസ്യ അക്ഷയ പരോഭാവ പരോക്ഷയിലടി പരിശീലിക്കണം. കാരണം അക്ഷിശബ്ദം പോലെ തന്നെ അക്ഷശബ്ദമുണ്ട്, അകാരാന്ത ശബ്ദം. അവിടെ അക്ഷിശബ്ദമാണ്, അതുകൊണ്ടാണ് സമാസം വന്നത്. അക്ഷശബ്ദമുണ്ട്, അക്ഷിശബ്ദം പോലെ തന്നെ അക്ഷശബ്ദമുണ്ട്. അവിടെ അക്ഷി അക്ഷിണി അക്ഷീണി എന്ന് വരുന്നു. അവിടെ നകാരം വരുന്നത് എങ്ങനെയാണ്? ഇഗോ അജി ഭക്ത പ്രകാരൊന്നും വരാം. അക്ഷിശബ്ദത്തിന് അപ്പൊ അവിടെ എസ് എ ജാകാരലോകം വരെ ഇകാരാന്തമാണ്, നകാരാന്തമാണ്, ഇകാരാന്തമാണ്, നുമ്മു വരുന്നാണ്. നകാരാന്തമല്ല ഇകാരാന്തം, അക്ഷിശബ്ദം. അസ്ഥിദ്ധതി ശക്തി അക്ഷണ അനങ്ങുദാത്ത എന്ന് പറയുന്ന ഇവിടെ മുതൽ താതവച്ച് തൃതീയാദികൾ അനങ്ങ് വരും. അഷ്ണ അക്ഷിഭ്യം അക്ഷിഭി എന്ന് വരും. അക്ഷൻ എന്നിരിക്കുമ്പോൾ എന്ത് വരും? അല്ലോപാനോ വരും, അങ്ങനെ വരും. അക്ഷശബ്ദമുണ്ട് ഇവിടെ പറയുന്നത്, അക്ഷശബ്ദം. പരസ്യ അക്ഷയ പരശബ്ദത്തിന്റെ പരത്തിൽ അക്ഷശബ്ദം ഇരിക്കുമ്പോൾ പരോഭാവ പരത്തിന് പരോഭാവം വരും. മയൂരവ്യംസകാദേശ സമാസം വരുന്നു, പരോഭാവം വരുന്നു, പരോക്ഷ ശബ്ദം വരുന്നു. ഉത്വം വ ആദേ പരാദക്ഷണ സിദ്ധം വാസ്മാ നിപാതന. അത് മറ്റൊരു പ്രക്രിയ. ഉത്തുമ്പ അതേ പരാദ് അക്ഷണ അക്ഷിശബ്ദത്തിൽ നിന്ന് പര അക്ഷിന്നിരിക്കുമ്പം ഉത്തുമ്പ ആദേഹ പരാദ് അക്ഷണ, അവിടെ അക്ഷിശബ്ദം. അപ്പോ അക്ഷിയുടെ ആദ്യത്തിന് പൂ വരും. പര പോന്നിരിക്കുമ്പോൾ ഗുണം വരും, പരോക്ഷ. അതെങ്ങനെ? സിദ്ധം വാസ്മ നിപാതന. ഈ സൂത്രത്തെ നിപാതനം ചെയ്തിരിക്കുന്നുണ്ട് പരോക്ഷ എന്നും വരും. അത് വേറൊരു പ്രക്രിയ. മൂന്നാമത് പരോക്ഷ ശബ്ദം ശ്രദ്ധിക്കുന്നത് അവീഭാവ സമാസത്തിലൂടെ. അപ്പൊ അവീഭാവ സമാസത്തിലൂടെ ശ്രദ്ധിക്കാം. പരസ്യ അക്ഷേ പരോഭാവ പരോക്ഷേലടി ദൃശ്യതാം എന്ന് ഭാഷ്യകാരൻ പറഞ്ഞതുകൊണ്ട് ഉത്തും വാദേ പരാദക്ഷണ ശ്രദ്ധം വാസ്മാ നിപാതന. ഈ സൂത്രത്തിൽ നിപാതനം ചെയ്യുന്നുകൊണ്ട് വരാം. ഇങ്ങനെ പലതരത്തിലും പരോക്ഷ ശബ്ദം ശ്രദ്ധിക്കാം. ഭൂത അനദ്യതന പരോക്ഷാർത്ഥവൃത്തിയിലുള്ള ധാതുക്കളിൽ നിന്നും ലട്ടുവരുന്നു. അതായത് എല്ലാ കർമ്മണിജ ഭാവേജ കർമ്മകേഭ്യ ഇതി സൂത്ര കർത്തരി ധാതോ ലകാര വിധീയതേ. അത്ര പരോക്ഷേ ലിട്ട് ഇത്യനേന തേഷു ലകാരേഷു ലിട്ട് വിധീയത്തെ ഇവം ഭൂ ലിട്ട് ഇതി ഭവതി. ലിട്ട് ഇത്യത്ര ടകാരസ്യ നിസ്സഞ്ജ തസ്യ ലോപഃ ഏവം ഇകാരസ്യ അപി ലോപഃ. ഭൂ ല ഇതി സ്ഥിതേ തിപ്തസി സിദ്ധസ മീഫസ്മസ് താദാംജ ധസാദാംധം ഇട്ടുപോയിമഹിങ്ങിത്യനയന സൂത്രേണ സർവേഷാം പ്രത്യയാനാം പ്രാപ്തൗ സതി. ല പരസ്മേതമിത്യനേന ഏതേഷാം പ്രത്യയാനാം പരസ്മീപതത്വേ ശേഷാത് കർത്തരി പരസ്മേതമിത്യനേന കർത്തരി ഭൂതാതോ പരസ്മീപത പ്രത്യയാനാം പ്രാപ്തൗ ഇംഗശ്രേണി ശ്രേണി പ്രമധ്യമ ഉത്തമാഹ താന്യേകവനുഭവന ദിവനാന്യേകസ സൂത്രദ്വയാഭ്യം തിപ്തസ്ജി ഇതി ത്രയസ്യ പ്രഥമ വൃഷസജ്ഞയാം ലബ്ധായാം തത്ര ആദിമ തിപ് ഇത്യസ്യ ഏവോന സജ്ഞയാം ലബ്ധൌ ലബ്ധായാം അദ്വൈതദ്വൈതനേകവനേതിനേന ഏകത്വപുരുഷായാം തിപ് ആദേശം ഭവതി. ഇതപര്യന്തം പൂർവദേവ വ്യത്യാസമൊന്നുമില്ല. ലട്ടിലെങ്ങനെ സംഭവിച്ചോ അത് തന്നെ ഇവിടെയും സംഭവിച്ചത്. അത് ഇവിടെ വിശേഷിച്ച് പരോക്ഷയിൽ ലട്ടെന്നൊരു സൂത്രം വന്നു, ബാക്കി പഴയ പ്രക്രിയ തന്നെ. അതിൻ്റെ സ്ഥാനത്ത് തിപ്പും വരുന്നു. എന്തുകൊണ്ട്? ആ ഇവിടെ എന്താണ് ശേഷേ പ്രഥമ ഇത്യനേന സൂത്രേണ പ്രഥമാ ഭവതി തത്ര ദീർഘീവന ഇത്യനേന പ്രഥമ ഏകവചന രൂപ തിപ് ആദേശ ഭവതി. ഭൂ തിപ് തിപ് ഇത്യത്രാപി പകാരസ്യ ഇസഞ്ജായാം ലോപേ ച ഭൂ അത്ര അനന്തരം സൂത്രം ഭവതി പരസ്മീപതാനാണ്ണല്ലുസ് നലു വമാഹ പരസ്മീപതാനാം അധുസ് നവ ആദേശ സന്ധി പ്രഥമപുരുഷേ നൽ അതുസ് ഉസ് ഇതി ആദേശ ഭവന്തി. മധ്യപുരുഷേ ധൽ അധുസ് ആ അത്ര ആ ഇതി ഏകഹ പ്രത്യയ വർത്തതെ ധൽ അധുസ് ഇത്യനന്തരം ആ വർത്തതെ ഏകേവ അകാര. ഇപ്പം മധ്യപുരുഷേ അപി ആദേശത്രയം ഭവതി. ഉത്തമപുരുഷേ നല് വ മ ഇത്യാദേശത്രയം ഭവതി. നല് അതുസ് ഉസ് ധല് അതുസ് ആ നല് വ മ ഇതി നവ ആദേശാഹ ഭവന്തി. അധ വൃത്തവുക്തം ലട്ട തിബാദീന നവാനാം നലാദേഹ സ്യുഃ. ലട്ട തിബാദീന നവാനാം നലാദയോ നവ സ്യുഃ. ഇവിടെ ആദ്യം പരോക്ഷ ലട്ട് ലട്ട് വന്നു, ലട്ടിന് തിപാതി ആദേശം വന്നു, ആ തിപാതികൾക്ക് ഇനിയൊരാദേശം വരുന്നതാണ്. ഈ സൂത്രം പറഞ്ഞ ഏതാണ്? നല് അതുസ് ഉസ് ധല് അതുസ് ആ നല് വമാഹ. അപ്പൊ ഇവിടെ രണ്ടാദേശങ്ങളാണ്, ആദ്യം ലട്ട് അല്ലിട്ട് പിന്നെ തിപാതികൾ, അതിന് നലാദികൾ. അപ്പൊ ലട്ട് പോയ എന്റെ സ്ഥാനത്ത് തിപ്പ് വന്ന്, തിപ്പ് പോയ എന്റെ സ്ഥാനത്ത് നല്ല വരും. നല്ലട്ടഹ തിപാദീന നവാനാ നലാദേശു. ഇപ്പൊ തിപ്പിന്റെ സ്ഥാനത്ത് എന്തോന്നു? നല്ല നല്ല ലകാരസ്യോപഹ നകാരസ്യാവി സഞ്ജാകേന സൂത്രേണ ചുട്ടു. അതിനും വിസഞ്ജ വരുന്നു, ലോപിക്കുന്നു. ശേഷിക്കുന്ന എന്താണ്? ആ ഭൂ ആ എന്ന് വരും. ഇതി സ്ഥിതേ. ഇവിടെ ഇനി മറ്റു പല പ്രശ്നങ്ങളും വരും, തൽക്കാലം അങ്ങോട്ട് കടക്കുന്നില്ല. പ്രക്രിയ മാത്രം പറയുകയാണ്, എങ്ങനെ ഇത് സഞ്ജ വരും, അത്തരം കാര്യങ്ങളും. അങ്ങനെ കോലാഹലങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പൊ രൂപ ശ്രദ്ധിക്കാൻ കഴിയാതെ. ഇപ്പൊ ആ വിഷയങ്ങളിലേക്കൊന്നും പോകുന്നില്ല. സൂത്രം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മാത്രം. ഇവിടുത്തെ ലെട്ട് പ്രഥമ പുരുഷ ഏകവനത്തിന്റെ രൂപം എന്താണ്, അതെങ്ങനെ സിദ്ധിക്കുമെന്ന് മാത്രമേ ഇപ്പം നോക്കുന്നുള്ളൂ. ഭൂ ആയി സ്ഥിതേ ഭുവോ ഉഗ് ലുങ് ലിട്ടോഹോ. ഭുവോ ഉഗ് ആകുമ സ്യാദ് ലിംഗ് ലുങ് ലിട്ടോരചി. പറയുന്നത് ഭൂ എന്ന് വെച്ചാൽ ഭൂധാതുവിന് ഭൂ ഭൂ ഗുഹ. ഗുഹ എന്ന് പറയുന്ന ഏത് വ്യക്തി? ഷഷ്ടി ബഹുവചനം ഷഷ്ടി. ഭുവഹ എന്ത് വരുന്നു? ബുക് എന്ന് വെച്ചാ ബുക്ക് ഉക്ക് ഗ ആയി. എങ്ങനെ? ഉക്ക് ആഗമ സ്യാ. ഉക്ക് എന്ന് പറയുന്ന ആഗമമായി. എങ്ങനെ? ആദ്യന്തോ ടകിത്തോ. ലുങ് ലിട്ടോരാച്ചി. ലുങ്ങിന്റെയും ലെട്ടിന്റെയും അച്ചിരിക്കുമ്പോ ലുങ്ങിന്റെ കാര്യം വരട്ടെ. തൽക്കാലം ഏത് മതി? ലിട്ട്. ഇപ്പോ ലിട്ട് ഇത്യസ്യ അചി പ്രത്യയെ പരേ പൂർവസ്ഥിതസ്യ ഭൂധാതോഹോ ഉഗ് ആഗമഹ സ്യാത്. ഉഗ് ഇത്യത്ര ഗകാരസ്യ സഞ്ജ്ഞായാം ലോപേ ഉകാരസ്യാപി നിവർത്തു ബ ഇതി ശിഷ്യത്തെ. ഭൂ വ ആ ഇതി ജാത ഭൂവ് ആ. ഭൂവ് ആ ഇതി ഭോതി. അനന്തരം ഭോതി പൂർവോ അഭ്യാസ. അത്ര ഏ ദ്വേ വിഹിതേ തയോ പൂർവോ അഭ്യാസ സജ്ഞഃ സ്യാത്. അത്ര ഷഷ്ടാധ്യായേ ഏകം ദ്വിത്വപ്രകരണം വർത്തതേ ഏവം അഷ്ടമ അധ്യായേ ഇതി. അഷ്ടമാധ്യായേ സർവസ്യ ദ്വേ ഇത്യാരഭ്യ ദ്വിത്വപ്രകരണം വർത്തതേ. അത്ര ഏകാചോ ദ്വേ പ്രഥമസ്യ അജാതിർദ്വിതീയസ്യ ഇത്യാരഭ്യ അന്യത് ദ്വിത്വപ്രകരണം വർത്തതേ. ഇതം സൂത്രം അത്രയവ പ്രവർത്തതെ പൂർവോ അഭ്യാസ ഇതി സൂത്രം. അതഹ ഉക്തം അത്ര ഇത്യസ്യ അസ്മിൻ ദ്വിത്വപ്രകരണേ ഏദ്യ വിഹിതേ. എവിടെയാണോ ദ്വിത്വത്തെ വിധിച്ചിരിക്കുന്നത് തയോ പൂർവ അഭ്യാസം ചെയ്യാത്, ആ ദ്വിത്വത്തിന്റെ പൂർവഭാഗത്തിന് അഭ്യാസ ഉണ്ട്. എത്ര ദ്വിത്വം വിഹിതം തത്ര തസ്യ ദ്വിത്വസ്യ പൂർവഭാഗസ്യ അഭ്യാസ സജ്ഞാ ഭവതി. ദ്വിത്വം വരുമ്പോൾ രണ്ടാവുമല്ലോ. അപ്പൊ ഈ അഭ്യാസം എന്തെന്ന് മനസ്സിലായാലേ അടുത്ത സൂത്രം മനസ്സിലാവുക. അതുകൊണ്ടാണ് ആദ്യം ഈ സൂത്രം പറഞ്ഞത്. എന്താണ് അഭ്യാസം? നമ്മൾ സാധാരണ നമ്മൾ കാണിക്കുന്ന അഭ്യാസമല്ല ഇവിടെ. ദ്വിത്വം വരുന്നതിന് പൂർവഭാവത്തിന് വരുന്ന ഒരു സ്വപ്നയാണ് അഭ്യാസം. പിന്നെ വിശേഷ കാര്യങ്ങളെല്ലാം ഇനി രൂപസിദ്ധിക്ക് ശേഷം പറയാം. അത് കഴിഞ്ഞടുത്ത് വരുന്നു ലഡി ധാതോർ അനഭ്യാസസ്യ. ലഡി പരെ അനഭ്യാസ ധാത്വവയവസ്യ ഏകാച പ്രഥമസ്യ ദേസ്തഃ ആദിഭൂതാത് അജഃ പരസ്യതു ദ്വിതീയസ്യ. ഈ സൂത്രത്തിന്റെ വൃത്തി മുഴുവൻ നമുക്കിവിടെ ആവശ്യമുണ്ട്. ഇവിടെ എന്താണോ ആവശ്യമുള്ളത് അത് മാത്രം നോക്കാം. ഇവിടെ പറയുന്ന എന്താണ്? ലിട്ടിപ്പരേ പൂർവ സ്ഥിതസ്യ ധാത്വവയവസ്യ ഏകാച് ഭാഗസ്യ പ്രഥമസ്യ ദേസ്തഃ. ആദിഭൂതാത് അജ പരസ്യത്തു ദ്വിതീയസ്യ അയം ഭാഗ അത്ര അതീവ ഉപയോഗി. അത്ര സൂത്രാനുസാരേണ ഭൂ വ് ആ ഇതി സ്ഥിതേ ലിടി ഫരേ അത്ര ലിട്ടി ആദേശ വർത്തത. ലിട്ടി ആദേശ ഭവതി ആ ഇതി അത അത്രാവി ലിടി പരേ ലിട്ട് പരത്വേന വർത്തത്തെ ആദേശസ്യാവി സ്ഥാനീയതാദേശോ അനൽവിദ്യുത്തിനേന ലിട്ട്വാ അതഃ അത്രാവി ലിട്ട് പരത്വേന വർത്തത്തെ ഏവം സ്ഥിതേ പൂർവസ്ഥിതസ്യ ദാത്വവയവസ്യ ഏകാച് ഭാഗസ്യ പ്രഥമ ഏകാച് ഭാഗസ്യ ദ്വിത്വം ഭവതി. അത്ര ഭൂവ് ഇത്യത്ര ഭൂവ് ഇതി ഭവതി പ്രഥമ ഏകാച് ഭാഗ. പ്രഥമ ഇതി കസ്മാദ് ഇത്യുക്തം ഇത്യത് സർവം അഗ്രേ വക്ഷ്യാമി. അത്ര ഏവം ജ്ഞാതവ്യം ഭൂവ് ഇത്യത്ര ഭൂവ് ഇതി ഭവതി പ്രഥമ ഏകാച് ഭാഗ തസ്യ ദ്വിത്വം ഭവതി അനേന സൂത്രേണ. ഏവം ച ഭൂവ് ഇതി ഭാഗ ഭൂവ് ഭൂവ് ഇതി ഭവതി. തൽക്കാലം ഇത്രയും മനസ്സിലാക്കിയാൽ മതി. അല്ലെങ്കിൽ മനസ്സിലാക്കാനുള്ളതും മനസ്സിലാകാതെ പോകും. അതുകൊണ്ട് തൽക്കാലമായാലും ഈ സൂത്രത്തിൽ കയറി റിസർച്ച് നടത്തിക്കളയും. പിന്നാലെ വരും, ഇഷ്ടം പോലെ റിസർച്ച് നടത്താം. അപ്പോൾ എന്താ പറയുന്നത്? ഇവിടുത്തെ പ്രഥമ ഏകാച് ഭാഗം എന്ന് പറയുന്നത് ഏതാണ്? ഭൂവ്. ഇത്രയാണ് പ്രഥമ. എന്താണ് ഏകാച് ഭാഗം? എന്താണ് അതെല്ലാം തൽക്കാലം കണ്ണടക്കുക. ഒന്നും ഇപ്പൊ ഈ പറഞ്ഞതല്ലാതെ ഒരു അഭ്യാസം കൂടെ കാണിക്കാൻ പാടില്ല. എന്തെങ്കിലും അഭ്യാസം എടുത്തു കഴിഞ്ഞാൽ ബ്രെയിൻ വയർക്കും. അതുകൊണ്ട് തൽക്കാലം അങ്ങോട്ട് കിടക്കണ്ട. നടി ധാതുവൻ അനഭ്യാസസ്യ എന്നുള്ള സൂത്രപ്രകാരം ഭൂ എന്ന് പറയുന്നതിന് ദിത്വം വരുന്നു. ഇത്രയും മനസ്സിലാക്കിയാൽ മതി, ബാക്കി ഓരോരോ സന്ദർഭങ്ങളിൽ മനസ്സിലാക്കിയാൽ മതി. കാരണം ബാക്കിയുള്ള ഒരു ദൃഷ്ടാന്തവും നമ്മുടെ മുമ്പിലില്ല. നമ്മുടെയിലുള്ള ആകെ ഭൂവാണ്. അത് ഏതാണ് ഏകാച്ച്, ഏതാണ് അജാതി, എന്തുകൊണ്ട് അഭ്യാസം എന്ന് പറഞ്ഞു. അഭ്യാസം എന്ന് പറഞ്ഞ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എങ്ങന്തം വരെ പോകണം. അതുകൊണ്ട് അതൊന്നും ഇപ്പം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. പിന്നെ വൃത്തി പഠിച്ചിരിക്കുന്ന നല്ലതാണ്. ലഡി പരേ അനഭ്യാസ ധാത്വയവസ്യ ഏകാദ പ്രഥമസ്യ ദ്വേസ്ത ആദിഭൂത അജഹ പരസ്യത്തോ ദ്വിതീയസ്യ. മനഃപ്പാഠം ചെയ്ത് വയ്ക്കുക, ഉപയോഗം വരും. ഇവിടെ ഇത്രയും മനസ്സിലാക്കുക, ഭൂവ് ആ എന്നിരുന്നപ്പോ ഭൂവിന് ദിത്വം വന്നു. ഭൂവ് ഭൂവ് ഭൂവാണ്, ഹ്രസ്വമല്ല. ഭൂവ് ഭൂവ് ആ ഇതിത്യതേ പൂർവഭ്യാസ. ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോ അതിലെ ദിത്വം വന്നതിന്റെ പൂർവഭാഗത്തിന് അഭ്യാസ സജ്ഞ വന്നു. അഭ്യാസജ്ഞ വന്നപ്പോ പിന്നെ ഏതാണ് അഭ്യാസം, ഏതാണ് അനഭ്യാസം. അഭ്യാസം അല്ലാത്തതിനാണ് എന്ത് പറയുന്നത്? അനഭ്യാസം. അതിനെയൊക്കെ വെച്ച് പിന്നീട് ചർച്ച വരും. ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. തൽക്കാലം അങ്ങനെ ഇരിക്കട്ടെ. അങ്ങനെ ഭൂവ് ഭൂവ് ആ ഇതിസ്ഥിതേ ഹലാദിശേഷ അഭ്യാസസ്യ ആദൃഹൽ ശിഷ്യതേ അന്യേ ഹലോ ലുപ്യന്തേ. യതി ഹലോപഹ അഭ്യാസത്തിന്റെ ആദിയിൽ ഹല് ലോപിക്കും, ബാക്കിയുള്ള ഹല് ശേഷിക്കും. അത്ര അഭ്യാസ ഭവതി ഭൂവു ഇതി പൂർവഭാഗഃ തസ്യ അഭ്യാസസ്യ ആദി ഹൽ ഭവതി ഭ ഊകാര സഹിത ഭു ഊകാര സഹിത ഹൽ ഇത്യസ്യ ഹൽ ഭാഗസ്യ ഹൽ ഭാഗഃ ശിഷ്യതേ അന്യോ ഹല് ലുപ്യതേ ഇത്യയം ഭാഗ ലുപ്യതേ. മനസ്സിലായി? ഭൂവ് എന്നിരുന്നതിലെ ഭൂ എന്ന് പറയുന്ന അവിടെ ഇരിക്കും, ഭൂ എന്ന് പറയുന്നത് പോകും. ഇപ്പൊ എന്തായി? ഭൂ ഭൂ ഭൂവ് അത് ശേഷിക്കും എന്നുവെച്ചാ പോകത്തില്ല. ശേഷിക്കുക എന്ന് വെച്ചാൽ അത് ലോപിക്കത്തില്ല. അന്യഹല്ലെന്ന് പറയുന്ന ഏതാണ് അവിടുത്തെ വകാരം? അത് ലോപിക്കും. ഭൂ ഭൂവ് ഇത് അഭ്യാസത്തിലേ സംഭവിക്കൂ. അഭ്യാസം അല്ലാത്ത ഒന്നവിടെയുണ്ട്. പൂർവഭാഗ ഭവതി അഭ്യാസ തസ്യ അഭ്യാസസ്യ വകാരഹ ലുപ്യതേ. ഭൂ ഇതി അയം അവശിഷ്യതേ. അവിടെ അന്യേ ഹലഹ എന്ന ബഹുവചനത്തിലും ആദിർ ഹൽ എന്ന ഏകവചനത്തിലും അതല്ലേ പറഞ്ഞത്? അന്യേ ഹലഹ എന്ന് എന്തിനു പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെയൊക്കെ ഉദാഹരണം ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലാവൂ. നമ്മൾ തുടങ്ങിയതേ ഉള്ളൂ, തുടക്കക്കാരാണ്. അനാവശ്യമായ സംശയങ്ങളൊന്നും ചോദിക്കരുത്. അന്യ ഹലഹ എന്നൊക്കെ പറഞ്ഞതിന് കാര്യങ്ങളുണ്ട്. തുടക്കത്തിൽ തന്നെ അതിനെല്ലാം ഉദാഹരണം കിട്ടുമോ? ഇവിടെ ഇത്രയും മനസ്സിലാക്കുക. എന്താണോ ആദി ഹല്ല് ശേഷിക്കും എന്ന് പറഞ്ഞാൽ അഭ്യാസത്തിലെ ഭൂവിരിക്കും, പരത്തിലിരിക്കുന്ന വകാരം ലോപിച്ചു മുമ്പ് എങ്ങനെയാവും? ഭൂ ഭൂ ഭൂവ് ആ ആ പരത്തിലുണ്ട്. ഇപ്പൊ പറയുന്നു ഹ്രസ്വഹ അഭ്യാസസ്യ അചോ ഹ്രസ്വ സ്യാത്. വളരെ സിമ്പിളാണ്. അഭ്യാസത്തിന്റെ അച്ഛന് ഹ്രസ്വം വരുമെന്ന്. അഭ്യാസത്തിലെ അച്ഛേതാണ് അതിന് കർശം വന്നാൽ എന്തോരും ഉപകാരം വരും. ഏ സൂത്രം? സ്ഥാനേന്ദ്രതമ. ഊകാരത്തിന് വർഷം വിധിച്ച ഊകാരം വരും. അവിടെയും കൂടുതലൊന്നും വിശദീകരിക്കുന്നില്ല, പ്രക്രിയ മാത്രം മനസ്സിലാക്കുക. അഭ്യാസസ്യ അച്ഛ ഹർസ്വസ്യ, അഭ്യാസത്തിന്റെ അച്ഛന് ഹർസ്വം വന്നിട്ട് എന്താവും? ഭൂ എന്നുള്ളത് ഭൂ ഒന്നായി. ഭൂ പിന്നെ ഭൂവ് ആ പരത്തിന് ഹർസ്വം വരത്തില്ല, അത് നീണ്ടു തന്നെ ഇരിക്കും. ഏതിനാണ് ഹർസ്വം വരുന്നത്? അഭ്യാസം പറയുന്നു. ഭവതേരഹ ഭവതേരഭ്യാസ ഉകാരസ്യ അഹ സ്യാത് ലടി. ഭവതേഹ എന്ന് പറഞ്ഞാൽ ഭൂധാതോഹോ അഭ്യാസ ഉകാരസ്യ അഹ സ്യാത് ലടി. ഭൂധാതുവിന്റെ അഭ്യാസത്തിലെ ഉകാരത്തിന് അകാരം വരും. ലിട്ടില് ലിട്ടിലേതിരുന്നാലും മതി. ഇവിടെ ലിട്ടുണ്ടോ? നല്ല. ഭൂധാതോഹോ ഉകാരസ്യ അകാരസ്യ ലിടി പരേ. എന്തായി മാറി? ഭൂ വ ഭൂ എന്ന് ഭൂ എന്ന് പറയുന്ന ഭൂ ആയി. ഭൂ എന്ന് പറയുന്നത് ബായി. ബാ അപ്പൊ എന്തായി? ഭ ഭ ഭ എന്ന് പറയുന്നത് ഭരണിയുടെ ഭായാണ്, മാറിപ്പോരുത്. ഭ ഭൂവ എന്നായി. അപ്പൊ പറയുന്നു അഭ്യാസേ ചർച്ച. അഭ്യാസേ ജലാം ചരസ്യു ജ്യേഷ്ഠ. ജശാം ജശഃ ഘയാം ചര ഇതി വിവേകഃ. ബഭൂവ രൂപ ശ്രദ്ധിച്ചു. അഭ്യാസേ ചരിച്ച എന്നാണ്. അഭ്യാസേ ചരിച്ച, പൂർവത്തിൽ നിന്ന് ജസ് ഇവിടെ ഇങ്ങോട്ട് വരാനാണ് അവിടെ ച പറഞ്ഞത്. അതുകൊണ്ട് വൃത്തിയിൽ എന്തെഴുതി? അഭ്യാസേ ജലാം ചരസ്യു ജസ്ഛ. അഭ്യാസേ ജലാം ചരഹ ജസ്ഛ സ്യാത്. ജലാം ചരഹ ജസ് ച സ്യാതാം ഇത്യുക്തേ കസ്യ ചരി സ്യാത് കസ്യ ജസ് സ്യാത് ഇതി സംശയ ഭവേത്. അതഃ അത്ര വ്യാഖ്യാനം കൃതം. ജശാം ജശഃ ജസ് പ്രത്യാഹാര അന്തർഗത വർണ്ണാനാം ജസ് സ്യാത്. ഘയാം ചരഃ ഘയ് പ്രത്യാഹാര അന്തർഗത വർണ്ണാനാം ചര് സ്യാത്. അത്ര ജൽ ഇത്യേതർ പൂർവസൂത്രാത് അത്ര അനുവർത്തതെ. ജൽ ഇത്യസ്മിൻ പ്രത്യാഹാരെ ജഭഞ് ഇത്യ ആരംഭ്യ ഹല് പര്യന്തം വർത്തതെ കിന്തു ഹൽ ഇത്യത്ര അത്ര ഷകാരസ്യ ഷകാരേവ ആദേശോ ഭവതി. അഭ്യാസേ അസ്യ ലോപഃ ഭവതി ഭക്ഷ്യമാണ സൂത്രേണ. ഹകാരസ്യ കുഹോഷ്ഠു ഇത്യനേന ചുത്വം ഭവതി. അതഃ തത്സർവം തെക്ത്വാ ജൽ ഇതി അസ്മാത് പ്രത്യാഹാരാ ജഭഞ് ഘടദഷ് ജപഘടദസ് കപചട ദജ ഡ താവ് കപ്പയ് പര്യന്തമേ അത്ര ഗ്രഹീതം. കപ്പയ് കപ്പയ് പര്യന്തം അത്ര പ്രത്യാഹാര ജല് ഭവതി അത്ര കപ്പയ് തസ്യ പ്രത്യാഹാരസ്യ ജസ് ഇതി ഖൈ ഇതി ച വിഭാഗ കൃത. ജസ് ഇതി ചെപ്പക്കേട്ട ദശ് പര്യന്തം തദനന്തരം വർത്തത് ഖൈ ഇതി അയം വിഭാഗ അത്ര കൃത ഏകസ്യ പ്രത്യാഹാരസ്യ ഏവം ഉക്തം ജശാം ജശഃ ഖയാം ചര ഇതി. അതായത് ജല്ല പ്രത്യാഹാരത്തിൽ ശ ഷ സഹ ഉപേക്ഷിച്ചു, അതിനൊക്കെ വേറെ സൂത്രങ്ങളുണ്ട്. പിന്നെ ശേഷിക്കുന്ന ഏതാണ്? കപ്പയ്യ് വരെ. കപ്പയ്യ് വരെയുള്ളത് ജപ്പക്കട്ട ദശ് വരെയുള്ളതിന് ഒരു പ്രത്യാഹാരമാക്കി. ഏത്? ജസ്. പൂർവത്തിൽ നിന്ന് വന്ന ജസ്സിനെ അതിനോട് ചേർത്തപ്പം ജശാം ജശഃ എന്ന് വന്നു. ശേഷിക്കുന്നതാണ് എന്ത്? ഖൈ. ഈ സൂത്രത്തിൽ തന്നെ എന്തുണ്ട്? ചെറ്. അതിനെ അതിനോട് ചേർത്ത് ഖയാം ചര എന്ന് വന്നു. അതാണ് ജശാം ജശഃ ഖയാം ചര എന്ന് പറയും. ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഇവിടെ ഇരിക്കുന്ന എന്താ? ഭ അന്നിരിക്കുന്നത്. അത് ജസിൽ പെടുവും ഖയിൽ പെടുവും. അപ്പൊ അതിനെന്ത് വരും? ജസ് വരും. ഭാക്കി ജസിപ്പെട്ട ഏത് വരും? ജരും. സൂത്രം ഏതാണ്? അതുകൊണ്ട് വരൂ. സ്ഥാനേന്ദ്രം കൊണ്ട് വരാണെങ്കിൽ സ്ഥാനം കൊണ്ടൊരു ബാഹ്യപ്രയത്നം നോക്കേണ്ടി വരും. അത് പിന്നീട് വേണമെങ്കിൽ നോക്കാം. ഇപ്പൊ ഇത്രയും മനസ്സിലാക്കുക എന്താണ്? ഭായുടെ സ്ഥാനത്ത് ഭാവെന്ന്. പരത്തിൽ എന്തായിരിക്കുന്നത്? അക്ഷരങ്ങളെല്ലാം നല്ലവണ്ണം കണ്ണു തുറിച്ച് നോക്കി മനസ്സിലാക്കണം ഏതൊക്കെ ആയിരിക്കുന്നതെന്ന്. ആദ്യം എങ്ങനെയായിരുന്നത് എല്ലാം കൂടെ ഒരു ബാ ആയി പോരുത്. മനസ്സിലാക്കാനുണ്ട്, പറഞ്ഞു മനസ്സിലായൊന്നാണ്. ലിട്ട് ഇത്യത്ര അനുബന്ധലോപേ ഭൂ ലി സ്ഥിതി യസ്യ തിപാദ്യാദേശി ഭൂ തി ഇത്യേതത് പര്യന്തം പൂർവദേവ ഭൂ തി ഇതി സ്ഥിതി നൽ പരസ്യമതാനാം നലദുസുസ്തലദുസ നൽവമാഹ ഇത്യനേന നലാദേശി കൃതേ അനുബന്ധലോപേ ഭൂ ആ ഇതി സ്ഥിതി ഭൂവോ ഉക് ലുങ് ലട്ടോ ഹോയിത്യനേന ഭൂ ഇത്യസ്യ ഉഗ് ആഗമേ കൃതേ ഭൂ ഉ ആ ഇതി സ്ഥിതി ലിഡി ധാതോരനഭ്യാസസ്യത്യനേന ഭൂ ഉ ഇത്യസ്യ ദ്വിത്യേ കൃതേ ഭൂ ഉ ഭൂ ഉ ഇത്യത്ര പൂർവസ്യ അഭ്യാസസപ്ഞായാം ഫലാദിശേഷത്തിനേന പൂർവസ്യ ബകാരസ്യ ലോപേ പൂർവസ്ഥിതസ്യ ബകാരസ്യ ലോപേ ഭൂ ഭൂവ് ആ ഇതി സ്ഥിതേ പർസ്വിത്തനേന ഭൂ ഇത്യസ്യ ഉകാരേ കൃതേ ഭൂ ഇതി സ്ഥിതേ ഭവതേരഹ ഇത്യനേന ഉ ഇത്യസ്യ അകാരേ കൃതേ ഭ ഭൂ ആ ഇതി സ്ഥിതേ അഭ്യാസേ ചർച്ച ഇത്യനേന ഭകാരസ്യോ ജകാരാദേശേ അനന്തരം അത്ര അകാര അവശേഷത ഭവതേര അനേന ഇത്യനേന കൃത അകാര അത്ര അവശേഷത അത ഭൂ അധീനം തൽപരേണ സംയുജ്യതേതി നല അകാരസ്യ യോഗേ ഭൂവ ഇതി ഭവതി. ഇത്രയും സൂത്രങ്ങൾ പഠിക്കുക, പിന്നെ ബാക്കി കാര്യങ്ങൾ വിശദീകരിക്കാം ആവശ്യമുള്ളത്.